ഉച്ചരിക്കുന്നത് ശരിക്കും സംസ്കാരമാണ്. പക്ഷെ അതെങ്ങനെയുള്ള സംസ്കാരം എന്ന് വെച്ചാൽ ഈ ഏർപ്പാടൊക്കെ ഉണ്ടാക്കി വെച്ചത് മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. ഈ നമസ്കരിക്കുന്നത് സംസ്കാരമാക്കി വെച്ചത് പഴയകാലത്ത് ഓരോരുത്തരെയും ജാതി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരാള് ചെന്ന് ഈ സാധാരണ നമസ്കരിക്കുന്ന ബ്രാഹ്മണനെയാണ് പഴയകാലത്ത്. ബ്രാഹ്മണരെ മറ്റുള്ളവർ നമസ്കരിക്കുന്നത് സിദ്ധാന്തോതിയുടെ കുളത്തത്തെ കുറിച്ച് പറയുന്നത് പഠിച്ചിട്ടില്ലേ കുറച്ചൊക്കെ. ബ്രാഹ്മണരെയാണ് മറ്റുള്ളവർ നമസ്കരിക്കുന്നത്, അല്ല വേറെ ആരെയും നമസ്കരിക്കത്തില്ല. ബ്രാഹ്മണനെ പോയി നമസ്കരിക്കുമ്പോഴത്തേക്ക് ബ്രാഹ്മണനെ ആ നമസ്കാരം കൊണ്ട് ഇവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ശബ്ദം കുളത്തത്തിൽ ഉച്ചരിക്കുക, കുളിതമല്ലാതെ ഉച്ചരിക്കുക, പേര് പറയുക, ഇതൊക്കെ വെച്ചും കൊണ്ടാണ് ഒരാളടുത്ത് ഗുരു പറഞ്ഞിട്ടില്ലേ ജാതി ചോദിക്കരുത് പറയരുതെന്ന്. പണ്ട് ഈ ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ തന്റെ മുമ്പ് വന്ന് നമസ്കരിക്കുമ്പോൾ അയാൾ പറയാൻ ചില ഡയലോഗൊക്കെ പറയണം, ഞാൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ്, വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട് പലയിടത്ത് എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ മനസ്സിലാക്കും ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണ്, വൈശ്യനാണ്. ഈ നമസ്കാരം എന്ന് പറയുന്ന ഈ ഏർപ്പാട് പഴയകാലത്ത് ഏർപ്പെടുത്തിയത് മനുഷ്യന്റെ ജാതി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ സംസ്കാരം എന്ന് പറയുന്നത് ശരിയാണ്. പിൽക്കാലത്ത് അത് വന്ന് വന്ന് വന്ന് പിന്നെ ഗുരുവിനെ നമസ്കരിക്കുന്ന രീതിയൊക്കെ ആയി. അതായിക്കൊള്ളട്ടെ, ഒരു ഗുരുവിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അതിനപ്പുറം പിന്നെ ഇത് ചിലര് ഇതൊരു ഇതാണ്, ഇതിന്റെ അകത്തൊരു വിപ്ലവം പറയുന്നതൊന്നുമല്ല, അതിന്റെ ഫാക്ട് പറയുന്നു. അപ്പോ പിന്നെ നമസ്കരിക്കുമ്പോ എല്ലാവർക്കും, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ നമസ്കരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യമൊക്കെ തന്നെ. എന്താണ് നിങ്ങൾ ആർക്കും നമസ്കരിക്കാൻ പോയി നിന്ന് കൊടുക്കരുതെന്നുള്ളതാണ്, മനസ്സിലായ? അപ്പോ നമസ്കരിക്കാൻ വരുമ്പോ ആൾക്കാരുടെ അടുത്ത് പറയണതുള്ളൂ, വിഷ് ചെയ്താൽ മതി, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ, മനസ്സിലായ? അപ്പോ ഈ മനുഷ്യൻ അമേദ്യത്തിലൊക്കെ ചവിട്ടി കിടക്കുന്ന വേറൊരാളുടെ കാലില് നമ്മളൊക്കെ പോയി പിടിക്കേണ്ട കാര്യമൊന്നും. ഈ കാലെന്ന് പറയുന്നത് എല്ലാ വൃത്തികളുടെ സ്ഥലത്തും ചവിട്ടുന്നതല്ലേ, അല്ലേ? അതിൽ പോയെന്തിനാ പിടിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു ആചാരം എന്നുള്ളതാണെങ്കിൽ മനുഷ്യ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ സ്വാമി പറഞ്ഞത് ആചാരമാണ്, സമ്മതിച്ചു. പക്ഷെ അതിന് കാലോചിതമായി അതിനൊക്കെ മാറ്റം വരുത്തണം, വിഷ് ചെയ്യണം. അത് ഇപ്പൊ ഇംഗ്ലീഷുകാർ കണ്ട ഗുഡ് മോർണിംഗ് എന്ന് പറയത്തില്ലേ, അവരെ നമ്മൾ കണ്ട നമസ്കാരം എന്ന് പറയും, അത്രയും വേണം. എല്ലാം ഇത് തന്നെ മാതാപിതാക്കളെ അതൊക്കെ പറയുന്നതിന്, അത് പിന്നെ എന്താണ് ഇതെന്തോരു വലിയ സംസ്കാരമാണ് കൾച്ചറാണെന്ന് പറഞ്ഞ് അല്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കും പഠിപ്പിക്കേണ്ടത്. ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? കാരണം ഇത് ഈ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നാളെ തിരിച്ചു പോകാം. അപ്പൊ എന്തുകൊണ്ടാണ്? അതൊരു ആചാരമാണ്. നിങ്ങളിപ്പോ അച്ഛനെയമ്മയും നമസ്കരിക്കണമെന്ന് പറയും, അതൊരു ആചാരമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ അച്ഛനെയും അമ്മയും നമസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. എനിക്ക് അവരോട് ബഹുമാനക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ നമ്മളെങ്ങനെയും പഠിപ്പിച്ചില്ല, അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടാവുകയോ അവരെ നിന്ദിക്കാനോ എന്നുള്ള ഒരു സന്ദർഭവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളനുസരിച്ച് തന്നെ കഴിഞ്ഞത്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ അവരോടെങ്ങനെ ഇടപെടുന്നു, നമ്മൾ അവരോടെങ്ങനെ ഇടപെടുന്നു, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് ആ റിലേഷൻഷിപ്പ്, എങ്ങനെയായിരിക്കണം പരസ്പരം ഇടപെടേണ്ടത് എന്നാണ്. അപ്പൊ കുട്ടികളിൽ എന്താണ് ഒരു കുടുംബത്തിലെ സഹവർത്തിത്വം, മറ്റുള്ളവരോട് എങ്ങനെ യോജിച്ച് ജീവിക്കണം, കമ്പാഷൻ, മറ്റുള്ളവരോട് എങ്ങനെയാണ് കമ്പാഷൻ ഉണ്ടായിരിക്കേണ്ടത്, ഇത്തരം എന്താണ് പിന്നെ അവരുടെ മൂല്യബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഇതിനെ വെറും ആചാരബദ്ധമായി കഴിഞ്ഞാൽ അത് എപ്പോഴും തെറ്റിപ്പോകാം, അത് നിൽക്കത്തില്ല. മറ്റത് അങ്ങനെയല്ല, മറ്റത് അതൊരു അവയർനെസ്സാണ് നമ്മുടെ മനസ്സിൽ, ഇങ്ങനെയൊക്കെ വേണം. ഇപ്പൊ മാതാപിതാക്കൾ ഒരു മോശം അവസ്ഥയിലാണ്, നമ്മളവരെ സഹായിക്കണം. അങ്ങനെ സഹായിക്കണമെങ്കിൽ അവർ കമ്പാഷൻ വേണം മനസ്സിൽ, ആ കമ്പാഷൻ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആചാരത്തിലൂടെ. പഴയകാലത്ത് ഈ ആചാരം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, ഇന്നുള്ളവർക്ക് അത് അറിയത്തില്ല. ചട്ടമ്പി സ്വാമിയുടെ മുമ്പിൽ ആരെങ്കിലും ചെന്ന് നമസ്കരിച്ച സ്വാമിജിക്ക് എന്തിനെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഒടിച്ചു മുടക്കിയിടുന്നത് എന്ന് ചോദിക്കും. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വാമി അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പൊ ഗുരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. പിന്നെ ആൾക്കാരിങ്ങനെ ചെയ്യുന്നു, അന്ന് അത് പിന്നെ കാലം വ്യത്യാസമുണ്ട്. അന്നത്തെ കാലം, ഇന്നത്തെ കാലം അല്ലല്ലോ അന്നത്തെ കാലം. അന്നത്തെ കാലം മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അല്ല, അതൊരു ഇതിന്റെ ഇടയ്ക്കൊരു വിപ്ലവം കൊണ്ടുവരികയും മാറ്റി മറിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നു. ഇത് നമ്മൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് അതിനുവേണ്ടി പറയുന്നതാണ്. നമ്മൾ വിഷയ എന്ന് പറയുന്നവരെ പിന്നെ ഈ നമസ്കാരത്തിന്റെ ഒരു കാര്യം ഇതാണ്, എന്താണ് ഈ ജാതി തിരിച്ചറിയാൻ വേണ്ടി പണ്ട് ചെയ്ത ഏർപ്പാടാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ നമസ്കാരത്തിന്റെ അടിസ്ഥാന തത്വം പറയുന്നത് നമ്മൾ വേറൊരാളെ പോയി നമസ്കരിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ അധമത്വം വെളിപ്പെടുത്തുന്നു എന്നാണ് സംസ്കൃത ഇത്തരം സ്മൃതികളിലൊക്കെ പറയുന്നത്. സ്വന്തം അധമത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ ആരെയാണോ നമസ്കരിക്കുന്ന ആ നമസ്കരിക്കുന്ന ആളിന്റെ ശ്രേഷ്ഠത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അതിന് ഒരാളിന്റെ ശ്രേഷ്ഠത്വത്തെ നമുക്ക് അംഗീകരിക്കുന്നതിന് ദോഷമൊന്നും, ശ്രേഷ്ഠനാണ്. പക്ഷെ ആരുടെയും മുമ്പിൽ പോയിട്ട് നമ്മുടെ അധമത്വം പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ പണ്ടത് ആവശ്യമായിരുന്നു. പഴയകാലത്ത് എന്താണോ ഈ അധമത്വത്തെ പ്രകടിപ്പിക്കുക, അതാണ് ഈ നമസ്കാരത്തിന്റെ അർത്ഥം. അപ്പോ അതിന്റെ അവധിയാണ് എന്താണ്, ഞാൻ ഇവിടെ മുതൽ ഏതുവരെ അധമനാണ്, ഈ എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇതുവരെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഇത്രമാത്രം അധമനാണെന്ന് സ്വയം വിളംബരം ചെയ്യുക, അതാണ് നമസ്കാരം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിലൊക്കെ. അപ്പൊ അത്ര ഒരു നമസ്കാരം ശരിയാണ്. ഇപ്പോ പഴയ ആശാന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ മഹാരാജാവിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന എന്താണ്, മറ്റത് മറിച്ചാണ് മാപ്രവേശിക്കുന്ന സങ്കടങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാലേ ഇന്ന് നമുക്ക് ഭയങ്കര നമുക്കൊന്നും ആശാനൊക്കെ ഇത്രയും താഴ്ന്നു പോയോ, നന്ന് താഴ്ന്നതല്ല അത്, അത് അന്നത്തെ ആചാരം അങ്ങനെ പറഞ്ഞേ പറ്റൂ. മനസ്സുകൊണ്ട് ബഹുമാനമൊന്നും കാണണമെന്നില്ല, കാണാൻ വഴിയുമില്ല. പക്ഷെ എന്നാലും ഈ രാജാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പൊന്നു തമ്പുരാൻ അടിയങ്ങൾ തിരുവുള്ളം ഊർണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, തൃപ്പാദങ്ങൾ തിരുമനസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അവരെ സൂചിപ്പിക്കണം. അപ്പൊ ഇതാണ് നമസ്കാരം. അവിടെ എല്ലായിടത്തും ചെയ്യുന്നത് എന്താണ്, ഈ രാജാവ് എന്ന് പറയുന്ന ശ്രേഷ്ഠനും താൻ അധമനുമാണ്, ഇതറിയാൻ വയ്യാത്ത ആളല്ല ആശാന്. പക്ഷെ അത് ആ കാലത്തിന്റെ ആചാരമാണ്, ഇന്നത്തെ ആചാരമല്ല. ആ കാലത്ത് ശരിയായിരുന്നു രാജഭരണമായിട്ട്. ഇത്രയും താണു വീണാലേ ഒന്നും ഈ രാജഭരണത്തിൽ ജീവിക്കാൻ പറ്റും, കാരണം അവരിൽ നിന്ന് വേണം ആനുകൂല്യങ്ങൾ കിട്ടാൻ. അപ്പൊ അവരോട് ഇങ്ങനെ നിന്നാലേ പറ്റും. പക്ഷെ ഇന്ന് കാലം മാറി, ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല ചിന്തിക്കുന്നു. പിന്നെ ഇനി നിങ്ങളിങ്ങനെ നമസ്കരിക്കണമെന്ന് നിയമം വെച്ചു കഴിഞ്ഞാലും ആരും മനസ്സുകൊണ്ടൊന്നും ചെയ്യത്തില്ല. പിന്നെ അടിച്ചേൽപ്പിക്കുന്നോണ്ടും എന്താണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കടുവ നരഭോജിയാകുന്നു എന്ന് പറയുമ്പോൾ കടുവ സ്വതേ നരഭോജിയല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വന്നാൽ എന്ത് ചെയ്ത് നരഭോജിയാകുമെന്ന് പറയുന്ന പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആൾക്കാരെ നമസ്കരിക്കുന്നതാണ്. അല്ലാതെ സ്വമനസാലായിരിക്കില്ല, അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസം കൊണ്ടായിരിക്കും, അന്ധശ്രദ്ധ അതുകൊണ്ടായിരിക്കും. അപ്പോ അതുകൊണ്ട് അതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പോ പറയണ ഒരു ഡിസിപ്ലിനാണ് ഇവിടുത്തെ ഒന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഡിസിപ്ലിൻ നമ്മൾ അനുസരിക്കണം. കാരണം ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ ഡിസിപ്ലിൻ അനുസരിച്ചേ പറ്റും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ ഡിസിപ്ലിൻ മാറ്റണം, അത് ശരിയല്ലെന്ന് കണ്ട. എന്തുകൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ, അതാണ് ആദർശം. അപ്പൊ ഇത്തരം ചട്ടങ്ങളൊക്കെ ഇന്ന് ഒരു ഡിസിപ്ലിനായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇത്തരം ഡിസിപ്ലിൻ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം എന്താ വേണ്ടത്, അതിന് പകരം എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ഈ ഡിസിപ്ലിനൊക്കെ മാറ്റി കഴിഞ്ഞാൽ പകരം എന്താ, എന്താണ് പകരം, എങ്ങനെയാണ് പരസ്പരം മനുഷ്യൻ തമ്മിൽ ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്ന് ഉള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. പരസ്പര സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ എങ്ങനെ കഴിയണം എന്നുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് കൊടുക്കേണ്ടത്. അല്ല പരസ്പരം പിന്നെ എന്താണ് അസഭ്യം പറയാനും പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും മത്സരിക്കാനും ആ രീതിയിലത്തേക്കൊക്കെ അധപ്പതിച്ചു പോകാതെ പരസ്പരം എങ്ങനെ പെരുമാറണം, പരസ്പരം പെരുമാറുന്നിടത്ത് മാന്യത വേണം രണ്ടു പക്ഷത്തും. അങ്ങനെ പരസ്പരം മാന്യമായി പെരുമാറുക, നിലവിട്ട് പെരുമാറാതിരിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അത്തരം അവയർനെസ്സാണ് കൊടുക്കേണ്ടത്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും അത് കാണും, പരസ്പര സ്നേഹവും ബഹുമാനവും കാണും. അത് വേണ്ടെന്നല്ല പറയുന്നു, പക്ഷെ അത് അടിച്ചേൽപ്പിക്കുന്ന ആചാരങ്ങളിലൂടെ നിർത്താൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഡിസിപ്ലിന്റെ പേരിൽ അതൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടെയൊക്കെ നിൽക്കും, അത് എന്നും നിൽക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു ആശ്രമം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗുരു, ഒരു ഗുരുവേ ഉള്ളൂ, വേറെ ഒന്നും ഗുരുക്കന്മാരല്ല, ബാക്കിയുള്ളവരെല്ലാം ശിഷ്യന്മാരാണ്. അപ്പൊ ആ ഗുരുവിനെ നമസ്കരിക്കുക, അതാണ്. അപ്പൊ അത് ആർക്കും പ്രയാസമില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ തൽക്കാലമെങ്കിലും ക്രമേണ ക്രമേണ ക്രമേണ മാറ്റിയെടുത്തിട്ട്. അപ്പൊ ഈ നമസ്കാരമൊക്കെ വലിയ ഇവിടെ ഈ അധികാരത്തിന് വേണ്ടിയൊക്കെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇന്നിപ്പോ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നാൽ നിങ്ങളെ ആരും നമസ്കരിക്കില്ല. നിങ്ങൾക്കൊരു അധികാര സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാർ നമസ്കരിക്കും. അപ്പൊ ഈ നമസ്കാരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, കുറച്ചു പേരുടെ 10-20 പേരുടെ നമസ്കാരമാണ്, കൂടുതലൊന്നും കിട്ടത്തില്ല. ഇതിന് വേണ്ടിയിട്ട് മത്സരിക്കും. ഈ മത്സരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ജനാധിപത്യം ഒന്നുമില്ല. ഇത് ഒരു തരത്തിലുള്ള അണ്ണത്തിക്കൽ ലോബിയിങ് ആണ്. അണ്ണത്തിക്കൽ ലോബിയിങ് എന്ന് പറയും. എന്താണ്, ഓരോരുടെ താല്പര്യം വെച്ചുകൊണ്ട് മറ്റൊരാളെ മോശക്കാരനാക്കി, അവനെ ഇല്ലാതാക്കി, അവനെ പുറത്താക്കി, ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ പറഞ്ഞ് അവനെ എന്താണ് നശിപ്പിച്ച്, ഇനി കുഴപ്പങ്ങളുള്ളവണ്ണാണെങ്കിൽ അവിടെ കൂടെ നിർത്തി, അധികാരത്തിലിരിക്കുന്നവരെന്താണ് ഈ അവരുടെ കസേരകളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് ഉറപ്പിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിനെ പറയുന്ന അണ്ണത്തിക്കൽ ലോബിയിങ് എന്നാണ്. അങ്ങനെ പ്രസ്ഥാനത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നമസ്കാരവും മറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊരു ഡിസിപ്ലിനാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ വേണ്ട. ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, പരസ്പര പെരുമാറ്റത്തിലാണ് വേണ്ടത്. അതാണ് ആ ഡിസിപ്ലിനാണ് വേണ്ടത്. മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുക, അതാണ്. അത് ക്രിസ്തു അവസാന ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ എന്നെ അങ്ങനെ നിങ്ങൾ എന്നെ ആദരിക്കുന്ന പോലെ നിങ്ങൾ പരസ്പരം ആദരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്തു എന്ത് ചെയ്തത്, അവസാന അത്താഴത്തിന്റെ എല്ലാവരുടെയും കാല് കഴിയുന്നത്. അത് അതൊരു പ്രതീകമായിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരൊക്കെ അങ്ങനെ ആകുമോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ആകത്തില്ല. അതിപ്പോ നിങ്ങൾ ബലാത്കാരമായിട്ട് ഒരാളെ നമസ്കരിപ്പിച്ചാലും അയാളാകത്തില്ല. അതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നമസ്കരിച്ചാലും എന്താണ്, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മറ്റൊരു കാര്യം. പക്ഷെ ഇത്തരം ഇതിനൊക്കെ ക്രമേണ ഒരു മാറ്റം വരേണ്ടതാണ്. അപ്പോ എപ്പോഴും ഈ ആൾക്കാർ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന എന്താണ്, അധികാരത്തിന്റെ ഗുണഭോക്താക്കൾ ആകാൻ വേണ്ടിയിട്ടാണ്. അധികാരം കിട്ടിയാൽ അതിന്റെ ഗുണഭോക്താകാൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അല്ലാതെ അധികാരം ഉപയോഗിച്ച് ഇവിടെ സേവ ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനോ അല്ല. പവർ, ആ പവറിന്റെ ഗുണഭോക്താവ് അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ അണ്ണത്തിക്കൽ ലോബിയിങ് ഒക്കെ നടത്തി കസേര കളികൾ നടത്തി ഒരുത്തനെ മറിച്ച് വിട്ട് വേറൊരുത്തനെ കയറ്റി വെച്ച് അവിടെ എല്ലാം ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്, സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. എന്തുകൊണ്ട് സ്വാർത്ഥം എന്ന് പറയുന്നു, കാരണം യാതൊരു എത്തിക്സും ഇല്ലാത്തവരെ കൂട്ടുപിടിച്ചത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ്, നിങ്ങളൊരു ഒരു കറക്ഷൻ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് എത്തിക്സ് ഉള്ളവരാണോ അല്ലയെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊറ്റ എത്തിക്സും ഇല്ലെങ്കിൽ നിങ്ങളുടെ കറക്ഷൻ അല്ല നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ഉദ്ദേശം പവറാണ്. അല്ല, നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം പവറല്ല കറക്ഷനാണ്. ഇത് ഏത് ഗ്രൂപ്പ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അണ്ണെത്തിക്കലായിട്ട് ഇത്തരം കുറും മുന്നണികളൊക്കെ ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുന്നത് കേവലം അതിന്റെ ഗുണഭോക്താവായിരിക്കാനും സ്വന്തം സെൽഫിഷ്നെസ് സ്വന്തം സ്വാർത്ഥതയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രസ്ഥാനത്തോട് യാതൊരു കൂറുമില്ല. ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നമസ്കാരങ്ങളും ബഹുമാനവും മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടത്തേയുള്ളൂ. പിന്നെ ഭക്തിയും സ്തുതിയും ഒക്കെ ഇതിന്റെ ചില പ്രകടഭാവങ്ങൾ മാത്രം. അത് ഭക്തി സ്തുതിയൊക്കെ എന്തിനു വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്തി സ്തുതിയൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? എന്ന് വെച്ചാൽ കുറച്ച് ബ്ലാക്ക് മണി സമ്പാദിക്കാനും അവനവന്റെ സമ്പാദ്യങ്ങൾ കൂട്ടാനും, മനസ്സിലായോ? അപ്പൊ ഇതിനാണ് ഈ ഭക്തി സ്തുതിയൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ അഭിനയിക്കുന്നത്. അല്ല, അതൊന്നും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്താണ്, ഇവരൊരിക്കലും ഒരു അണ്ണെത്തിക്കൽ ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് അണ്ണെത്തിക്കൽ എന്ന് വെച്ചാൽ അധാർമ്മികമായ വ്യക്തികളെ കൂട്ടിച്ചേർത്ത് അധികാരത്തിന് വേണ്ടി മത്സരിക്കത്തില്ല. അപ്പോ ഒരാള് ശരിയല്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അയാളിൽ യാതൊരു എത്തിക്സും അയാൾ പാലിക്കുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ കുറെയൊക്കെ മനുഷ്യന് തെറ്റുകുറ്റങ്ങൾ വരും. അതല്ല ഞാൻ പറയുന്നത്, തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യന്റെ ശുദ്ധനായ ഒരു മനുഷ്യനെ നമുക്ക് ലോകത്ത് കിട്ടത്തില്ല. അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. വീഴ്ചകളൊക്കെ മനുഷ്യരിൽ വരും, മനുഷ്യ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളും വീഴ്ചകളും അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനപ്പുറം എന്താണ്, ഒരാളുടെ ആ മാനസികമായ പ്രവണത അധാർമിക ഒന്ന് കണ്ടുകഴിഞ്ഞാൽ അയാളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അയാളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുന്നത് കേവലം അധികാരത്തിന്റെ ഗുണഭോക്താവാനാണ്, അല്ലാതെ പ്രസ്ഥാനത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെയാണ് ഈ കുഴപ്പങ്ങളൊക്കെ കിടക്കുന്നത്. ചിലത് കാണുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലിരിക്കുന്ന പറയണമെന്ന് തോന്നും, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരം പോക്കുകളെ എന്താണ് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതല്ല, അത്തരം പോക്കുകളെ അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കാനേ പാടില്ല. അപ്പോ അതെപ്പോഴും എന്ത് വേണം, ഇവിടെ ഇത്തരം കാര്യങ്ങള് കുറച്ചു പേരെങ്കിലും ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു ഇതിനെ എന്താണ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ചിലപ്പോ നഷ്ടങ്ങളൊക്കെ വരും, ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും, അതൊക്കെ പ്രതീക്ഷിച്ചോളും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോ എന്താണ് ആരാ ജയിക്കുന്നത്? പണം ബലമുള്ളവൻ, ബലമുള്ളവൻ ജയിക്കും, ബലമില്ലാത്തവൻ തോന്നും. അതാണ് സാധാരണ കാണുന്നത്. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? നമ്മള് നന്മയ്ക്ക് വേണ്ടി നിന്നു, ശരിക്ക് വേണ്ടി നിന്നു, സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ള അങ്ങനെ ഒരു മനസ്സിന് ഇതിനൊക്കെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ആ ഞാൻ ശരിക്കു വേണ്ടിയിട്ടാണല്ലോ നിന്നത്, നടന്നാലും നടന്നില്ലെങ്കിലും എന്നുള്ളൊരു സംതൃപ്തി ജീവിതത്തിലാണ്. ചിലപ്പോ നമ്മുടെ ഉദ്യമം പരാജയപ്പെട്ടെന്ന് വരിക, വിജയിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഈ അധികാരം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ളതല്ല, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധത്തോടുകൂടി അധികാരം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസ്കാരമാണെന്ന് പറയുന്നത് ഇതിന്റെ പൂർവ്വകാലം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഉണ്ടാക്കും. അപ്പൊ നമ്മളെ അത് അവിടുന്ന് വന്നതാണ്. യതുപൂജ ഈ ഗുരുവായൂര് അങ്ങനെ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ബ്രാഹ്മണരെ ഈ ബ്രാഹ്മണരെ കാലുകഴുകി ചൂട്ടുന്ന ഈ സമ്പ്രദായമാണ് ഇപ്പൊ ശൂദ്രന്മാരും ചണ്ടാളന്മാരും എല്ലാം അനുകരിക്കുന്നത്. അത് അവര് ഏർപ്പെടുത്തിയാണ്. എന്തിനുവേണ്ടി അവരങ്ങനെ ഏർപ്പെടുത്തി? മറ്റുള്ളവരെ അടിമകളാക്കാൻ വേണ്ടിട്ട്. മറ്റുള്ളവരെ അടിമകളാക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ ബ്രാഹ്മണന്റെ ഒരു ഇതാണെന്നുള്ളതല്ല. എന്താണ് അല്പന ഐശ്വര്യം ഉണ്ടായാൽ അർദ്ധരാഗത്തിന് കുടപിടിക്കുമെന്ന് പറയുന്ന പോലെ ആർക്ക് ഇതിനൊക്കെ അവസരം ഉണ്ടായാലും അവരൊക്കെ ഇത് ചെയ്യും. ഇതാണ് കുഴപ്പം. ഇങ്ങനെയൊന്നും അല്ല ഇനിയുള്ള കാലം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അത് വെറും അപഹാസ്യമായിട്ട് കാണത്തുള്ളൂ. ഇന്നത്തെ പുതിയ തലമുറ അതുകൊണ്ടാണ് പഴയ ആൾക്കാരല്ല ഇന്നുള്ളത്. പുതിയ തലമുറ അതൊക്കെ അപഹാസ്യമായിട്ടേ കാണും. ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? മനുഷ്യനോടൊന്നും വിചാരിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കാല് കഴുകണമെന്ന് തോന്നുന്നു, എന്റെ മുറിക്കകത്ത് വന്ന് കഥവൊക്കെ കുറ്റിയിട്ടിട്ട് വേറെ ആരും കാണാൻ മനസ്സിലായി? ഇരുന്ന് കഴുകുക, ഞാൻ ഇരുന്ന് തരാം. മനസ്സിലായി? ഇതൊക്കെ പ്രഹസനമാക്കരുത്. നമ്മൾ കുളിക്കുമ്പോ കാല് കഴുകുന്നില്ല, ആരെങ്കിലും ഒന്ന് കുളിപ്പിക്കട്ടെന്ന് ഞാൻ ദൈവത്തിനെ തൊഴാതെ ആത്മനാഥനെ തൊഴു എന്നേ എഴുന്നേൽ തൊട്ടെന്ന് ചൊല്ലി മഴ പെയ്തിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ നമ്മളതിനെ? ഇതൊക്കെ പഴയ രീതി, ഇന്നൊന്നും പറയാൻ പറ്റില്ല. ഗുരു തർജ്ജമേതെന്ന് വിചാരിച്ചു കാലം മാറിയത്. ഗുരു ഇത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് മാറ്റത്തിനനുസരിച്ച് സഞ്ചരിച്ച ആളാണ്. മാറ്റത്തിന് അതായത് തിരുക്കുറളിലുള്ള പല ആശയങ്ങളും ഇന്നും ഒരിക്കലും യോജിക്കാം, ഇന്നത്തെ കാലത്ത് ചേരുന്ന ആശയങ്ങളല്ല. ഇന്നതാരും സ്വീകരിക്കില്ല. രാവിലെ എഴുന്നേറ്റിച്ച് പിന്നെ എന്താണ് ഭർത്താവിന്റെ കാല് കഴുകണം തൊഴണമെന്നൊക്കെ പറയുന്നു. പണ്ട് പുരുഷ സ്ത്രീയെ അടിമയാക്കി വെച്ചതിന്റെ അടയാളമാണത്. അതൊന്നും ഇന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധത്തിൽ എന്താണ് വളരെ വ്യക്തമാണ്. രണ്ടു പേർക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിൽ യോജിച്ചു പോകാൻ പറ്റുമോ? യോജിച്ചു പോവുക, പറ്റിയില്ലേ പിരിയുക, പ്രശ്നം തീർന്നു. പിന്നെ അവിടെ കാല് കഴുകി ആരും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നും. പെട്ടെന്ന് കണ്ടന്നുണ്ട്. ഇന്നത്തെ രീതി അങ്ങനെയാണ്. അല്ലാതെ എന്താണ് പുരുഷൻ സ്ത്രീക്ക് അടിമയാകുമോ, സ്ത്രീ പുരുഷൻ അടിമയാകുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് അത് ഒരു സൗഹാർദ്ദമാണ്. മനുഷ്യനാണ്, പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും, പൊരുത്തപ്പെടാതെയും വരും. പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുക, പൊരുത്തപ്പെടാതെ ജീവിക്കരുത്. കാരണം പൊരുത്തപ്പെടാതെ ജീവിച്ചു കഴിഞ്ഞാൽ സംഘർഷമായിരിക്കും, എന്നും മനസ്സിൽ സംഘർഷവും, പിന്നെ അത് വലിയ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ പൊരുത്തപ്പെടില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് ജീവിക്കുക. പഴയ കാലത്ത് എന്താണ് ഈ സ്ത്രീ പുരുഷനെ വിവാഹം കഴിക്കുക എന്ന് പറയും, സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുകയാണ്, സ്ത്രീ പുരുഷന് വിവാഹം കഴിക്കുകയല്ല. അപ്പോ അവൾ മരണം വരെ അവന്റെ അടിമയായിരിക്കും. ഇതാണ് പഴയ ഇത്. ഇന്നങ്ങനെയല്ല, ഇന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടാണ്, ഇത്രയേ ഉള്ളൂ. രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റ്, നമുക്ക് ഇങ്ങനെ ജീവിക്കാം. അപ്പൊ എന്റെ സ്വാതന്ത്ര്യം ഇതാണ്, നിന്റെ സ്വാതന്ത്ര്യം ഇതാണ്. അപ്പൊ രണ്ടുപേരും പരസ്പര സ്വാതന്ത്ര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. ചിലപ്പോ രണ്ടുപേരുടെയും ശീലങ്ങൾ പൊരുത്തപ്പെടില്ല, നമുക്ക് പിരിയാം. നമ്മുടെ നാടും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ അവിടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഭർത്താവിന്റെ കാലം കഴുകി കഴിഞ്ഞാൽ മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ നിങ്ങള് പൊതുവേദി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ എഴുന്നേറ്റ് ചെരുപ്പൂരി അടിക്കും, അടി കിട്ടും. അപ്പൊ തിരുക്കുറളിന്റെ കാലം പോയി, ഇന്നത്തെ കാലം വേറെ. ഇന്ന് എന്താണ്, അധികാരത്തിന്റെയും അടിമത്തത്തിന്റെയും കാലമല്ല. ഇന്ന് നമുക്ക് പറയാന്നുള്ള പരമാവധി എന്താണ്, സാഹോദര്യം, സൗഹാർദ്ദം, കമ്പാഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതിനപ്പുറം നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. സമൂഹത്തെ അംഗീകരിക്കത്തില്ല, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്, അത് വളരെ 10-2000 വർഷം മുമ്പ് പ്രാചീനമായ ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതിയിരുന്നു, അതിനെ ഒരു തർജ്ജമ ചെയ്തു. ഇത് ഗുരുവാണോ തർജ്ജമ ചെയ്തതെന്ന് അറിയത്തില്ല, ആണെങ്കിൽ ഒരു ബാക്കിയവിടെ പോയി അങ്ങനെ ചെയ്തു. അതൊക്കെ എന്താണ്, കാലാതിവർത്തിയായ ധർമ്മമൊന്നുമല്ല. ഇന്നതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ആചാര സംബന്ധമായ കാര്യങ്ങളൊക്കെ പലതും മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് സംസ്കാരം, ആചാരം എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ അന്ധമായി പിന്തുടരുന്നതിന് പകരം മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പരസ്പരം പഠിപ്പിക്കുക. കുട്ടികളെ പഠിച്ച് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അവരോട് എന്താണ് ആചാരങ്ങളല്ല പഠിപ്പിക്കേണ്ടത്. ഇപ്പോ ഇങ്ങനെയുള്ള ആചാരങ്ങൾ പഠിപ്പിച്ചാലും കുട്ടികളെന്ന് പറയുന്ന വീട്ടിൽ മാതാപിതാക്കൾക്ക് വലിയ പ്രശ്നമാണ്. കാരണം അവരെപ്പോഴും ചോദ്യം ചെയ്യും, എതിർക്കും. മാതാപിതാക്കൾ അവരെ ചെറിയ കുട്ടികൾ പോലും അനുസരണം പഠിപ്പിക്കാൻ ശ്രമിച്ച അവർ അനുസരിക്കത്തില്ല. അപ്പോൾ ആ കുട്ടികളെ അവിടെ ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗാണ് കൊടുക്കേണ്ടത്. മാതാപിതാക്കളോട് എങ്ങനെയുള്ള ബന്ധം പുലർത്തണം. അപ്പൊ അവിടെ ഒരു ഹാർമണി, പൊരുത്തമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ല അനുസരണയല്ല. ആ കാലം പോയി, അനുസരണം പഠിപ്പിക്കുന്ന ഒരു കാലമേ പോയി. അത് നടക്കത്തില്ല. അത് അതിനായ മാതാപിതാക്കൾ സ്വന്തം മക്കളെ കിട്ടത്തില്ല അനുസരണം പഠിപ്പിക്കാൻ, പിന്നെ അല്ലേ അന്യര കിട്ടത്തില്ല. പിന്നെ ഇതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്ത മാതാപിതാക്കള് മക്കൾ നമ്മുടെ കർശനമായ അനുസരണയിൽ നടക്കണമെന്ന് വിചാരിക്കും. അതവരുടെ ആഗ്രഹമാണ്, അവർ ആഗ്രഹിക്കുന്നതിന് തെറ്റുമില്ല. പക്ഷെ മക്കളെ അങ്ങനെ കിട്ടത്തില്ല. കാരണം അവരീ ലോകത്താണ് ജീവിക്കുന്നത്, അവരിന്നത്തെ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. അവരങ്ങനെ അനുസരിക്കാൻ നിൽക്കത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ചെയ്യാന്നുള്ളത്, മാതാപിതാക്കളും കുട്ടികളും തമ്മിലൊരു പൊരുത്തം ഉണ്ടാക്കിയെടുക്കുക, ഒരു യോജിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതെവിടെയൊക്കെ യോജിക്കാം? അപ്പൊ അത് വേണ്ടത് എന്താണ്, കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് ആണ്, അല്ല ആചാരം പഠിപ്പിക്കുകയല്ല. അപ്പോ മാതാപിതാക്കള് അവന് എന്തിന് അവനുസരിക്കണം, എന്തിന്റെ പേരിൽ അനുസരിക്കണം? അപ്പോ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവനെ അനുസരിപ്പിക്കേണ്ടത്, അത് അവർ അറിഞ്ഞിരിക്കണം. ഇവനെ അനുസരിപ്പിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളിലാണ് അവനും അറിയണം, എന്തിനാണ് അവൻ അനുസരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണ കുട്ടിയുടെ മനസ്സിലും മാതാപിതാക്കളുടെ മനസ്സിലും ഉണ്ടാവും. കാരണം ഈ നിങ്ങളിവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവർക്ക് ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ഒരു കർശനമായ ഒരു നിബന്ധനമാക്കേണ്ടത് ഈ കുട്ടികളോടൊപ്പം അവരെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അവർക്കും കൊടുക്കണം കൗൺസിലിംഗ്. കാരണം നിങ്ങളിപ്പോ ഈ കുട്ടിയെ കൊടുക്കുന്നത് എന്താണെങ്കിലും ആ കൗൺസിലിംഗ് മാതാപിതാക്കൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മാതാപിതാക്കളുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ള അവരെ പഠിപ്പിക്കണം. കുട്ടികളും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് കുട്ടികളും പഠിപ്പിക്കണം. രണ്ടുപേരും ഒരുമിച്ചിരുത്തി രണ്ടുപേരും പ്രത്യേകം ഇരുത്തിയും പഠിപ്പിക്കണം. കുട്ടിയുടെ മനഃശാസ്ത്രം എന്തെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പൊരുത്തപ്പെട്ട് ഒരു വീട്ടിൽ ഒരു അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ കുട്ടികളെ വിളിച്ചിരുത്തി അച്ഛന്റെയും മേടയും കാല് കഴുകിയാൻ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചതെന്ന് കുട്ടികളുടെ മനോഭാവം ആശ്രമങ്ങളിൽ വളരുന്ന കുട്ടികളെ ഇതുപോലെ കാല് കഴുകിക്കാനും നമസ്കരിച്ചുമൊക്കെ കുട്ടി ചെറിയ പ്രായത്തിലെ ആശ്രമത്തിൽ വളരുന്ന പിള്ളേർ ഒരു ഹൈസ്കൂൾ ലെവല് കോളേജ് ലെവലിലൊക്കെ ചെയ്യുമ്പോൾ ഈ സംസ്കാരം പഠിപ്പിച്ച കുട്ടികൾ മയക്കു മരുന്നിന് അടിമയാണ്. മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ നേരിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അപ്പോ ഇവരെ കുട്ടിക്കാലത്ത് എന്താ പഠിച്ചത്? മാതാപിതാക്കളുടെ കാല് കഴുകിക്കുക, സ്വാമിമാരുടെ കാല് പഠിക്കുക, ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇതെല്ലാം പഠിച്ചു തന്നെ വളർന്നത്. പത്താം ക്ലാസ് ലെവലിലെത്തിയപ്പോ എന്തായി? ഇവ മയക്ക് മരുന്നിന് അടിമയായി. എന്തുകൊണ്ട്? ആ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്. അതല്ല പഠിപ്പിക്കേണ്ടത്. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർ വഴിതെറ്റി പോകാം, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വഴിതെറ്റരുതെന്ന് പറഞ്ഞ് കർശനമായ ഒരു നിയന്ത്രണവും ആനയെ ചട്ടം പഠിപ്പിക്കും പോലെ ചട്ടമൊക്കെ പഠിപ്പിച്ചു വന്നിട്ട് പത്താം ക്ലാസ് ചെല്ലുമ്പോൾ മയക്കു മരുന്നിന്റെ പുറകെ പോയ ഒരാളല്ല പലരും. വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല ഇത്. ഇത് ആശ്രമത്തിലെ കാര്യം ഞാൻ പറയണം, വിദ്യാഭ്യാസത്തിന്റെ അല്ല. ആശ്രമത്തിൽ കുട്ടി ചെറിയ പ്രായം പോലെ ആശ്രമത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ അവരെ കുട്ടിക്കാലം മുതലേ മന്ത്രങ്ങളും ജപവും അതും ഇതൊക്കെ പഠിപ്പിച്ച് അവരെ സത്സ്വഭാവികളായി വളർത്താൻ ശ്രമിച്ച് ഇതുപോലെ അവരെ കൊണ്ട് കാണുന്ന സ്വാമിമാരുടെയൊക്കെ കാലിൽ പിടിപ്പിച്ച് വളർത്തിയിട്ട് ഒരു പ്രായം ചെല്ലുമ്പോൾ ഇവര് മയക്കുമരുന്നിന് അടിമയാകുന്നു എന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ എന്റെ അടുത്ത് വന്ന് എന്താണ് പരാതി പറയുന്നത്? മോൻ മയക്കുമരുന്ന് ഞാൻ ജനിച്ചു. മോനോ? മോൻ എവിടെയാ ജനിച്ചത്? ആശ്രമത്തിൽ ജനിച്ചവിടെ വളർന്നതാണ്. എന്തായിരുന്നു അതുവരെ അവരൊരു കുഴപ്പമില്ലായിരുന്നു, അവരെല്ലാരും വലിയ ബഹുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ പത്തി ചെന്നപ്പോ മയക്കുമരുന്ന്. എന്തുകൊണ്ട് അവന് എന്തുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ അവയർനെസ് കൊടുത്തില്ല, അതിന്റെ ദോഷങ്ങളെ കുറിച്ച് അവനെ ബോധവൽക്കരിച്ചില്ല. അപ്പോ ഇവർ വിചാരിക്കുന്ന എന്താണ്, കുറച്ച് ആത്മീയ പാഠങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ, ചില കുട്ടികളെ ചിലപ്പോൾ അങ്ങനെ ആകും, ആകുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആത്മീയ പാഠങ്ങൾ കൊണ്ട് മനുഷ്യൻ നല്ല മനുഷ്യനാകത്തില്ല, അങ്ങനെ ഒരിക്കലും ധരിക്കണ്ട. എന്തുകൊണ്ട്? ആത്മീയ പാഠങ്ങൾ കൊണ്ട് മനുഷ്യൻ നല്ല മനുഷ്യനാകും എന്ന് വിചാരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടില്ല? അതായത് ഈ ആത്മീയക്കാരിലാണ് കൂടുതൽ ഈ കുഴപ്പക്കാരുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ തന്നെ ആത്മീയക്കാരനും പല പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വ്യക്തിത്വ വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ എല്ലാം ഈ ആത്മീയക്കാരിലും ഉണ്ട്. ആത്മീയ പാഠങ്ങൾ കൊണ്ട് മാത്രം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രം കൊണ്ട് എല്ലായിടത്തും കാണുന്നുണ്ട്. നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ്, അച്ഛനമ്മ സഹോദരങ്ങളെന്നുള്ളത് സാധാരണഗതിയിൽ കിട്ടുന്ന സൗഹൃദം നിങ്ങൾക്ക് ഒരു ആശ്രമത്തിൽ വന്നാൽ കിട്ടും. ആ എന്തുകൊണ്ടൊക്കെ സംഭവിക്കുന്നു? ആത്മീയം കൊണ്ട് മനുഷ്യൻ നന്നാവാത്തോണ്ടാണ്. അതിനാത്മീയത മാത്രം പോരാ. രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുകയും ഹോമം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും കൃത്യമായിട്ട് ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നന്നാവത്തില്ല. ഇത് എന്റെ എന്താണ് 10-50 വർഷത്തെ ആശ്രമ ജീവിതങ്ങൾ, പല ആശ്രമ ജീവിതങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ്. ഈ ആത്മീയത കൊണ്ട് മാത്രം ഒരിടത്ത് ഒരു മനുഷ്യനും നന്നാവത്തില്ല. അവന് നിസ്സാരമായി എങ്ങനെ പരസ്പരം പെരുമാറണമെന്നുള്ള അറിവ് പോലും അവനുണ്ടാകത്തില്ല. പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം അറിവ് പോലും ഉണ്ടാകത്തില്ല. എന്നാ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നീ നന്നായിട്ടുണ്ടോ? സ്വയം ഒന്ന് ചിന്തിച്ചു. നീ മറ്റൊരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നു, നീ നന്നായിട്ടുണ്ടോ? ഇതാരും ചിന്തിക്കത്തില്ല. എല്ലാവർക്കും എന്താണ്? വ്യഗ്രതയാണ്. എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നന്നാക്കണം. സ്വയം നന്നായിട്ടുണ്ടോ? അത് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ചിന്തിച്ച മനസ്സിലായോ? ഒരാള് സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ നന്നായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കുമെങ്കിൽ അവൻ ഒരിക്കലും മറ്റൊരാളെ നന്നാക്കാനുള്ള വ്യഗ്രത ഉണ്ടാവത്തില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. ഈ മറ്റുള്ളവരെ നന്നാക്കാനുള്ള വ്യഗ്രത ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? സ്വയം ചിന്തിക്കാത്തതുകൊണ്ടാണ്. സ്വയം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, ആർക്കും അറിയാം നന്നാക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരാള് സ്വയം വിചാരിക്കുകയാണ് എനിക്കൊന്ന് നന്നാകണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും, അത്രേ പറ്റൂ. അല്ല, നന്നാക്കാൻ പറ്റത്തില്ല, അത് അവൻ വിചാരിക്കണം. ഇവിടുത്തെ സ്വയം വിചാരിക്കുകയാണ് ശരിയല്ല, എനിക്കൊന്ന് മാറണമെന്ന് വിചാരിച്ചാൽ അവന് ചിലപ്പോൾ ഒന്ന് സഹായിക്കാൻ പറ്റിയെന്നിരിക്കും. അത് എല്ലാവർക്കും എപ്പോഴും പറ്റണമെന്നില്ല. അതിനപ്പുറം ആർക്കും ആരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ 10, 20, 40 വർഷമായിട്ട് ജീവിക്കുന്ന സന്യാസിമാര് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ എങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കും? ഇവിടെ നിന്നല്ല, എല്ലായിടത്തും പുതിയ തലമുറകൾ വരാത്ത. അതായത് അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ എന്താണ്, വ്യക്തികള് ഈ കാലം മാറുന്നതിനനുസരിച്ച്, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ സമൂഹത്തിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്ന് പഠിക്കുക. മനസ്സിലായോ? അത് കൂടുതലും സ്വയം പഠിക്കാം, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാം. അത് ആശ്രമത്തിനകത്തായാലും ശരി, പുറത്തായാലും ശരി. എന്നാൽ ആശ്രമത്തിൽ വന്നാൽ ഒരാൾ നന്നാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആശ്രമത്തിൽ വന്ന് ഒരാൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് അത് മാറ്റാൻ പ്രയാസമാണ്. അത് നമ്മൾ സ്വയം മാറാനേ പറ്റും. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒറ്റയ്ക്ക് നന്നാവാൻ പറ്റത്തില്ല. കാലത്തിന്റെ പ്രത്യേകത ഒരാൾക്ക് നന്നാവണമെങ്കിൽ തന്റെ ചുറ്റുപാടുകളിൽ നന്നായാലേ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യൻ ഒരുപാട് ഒഴുകി ചേർന്ന് സഹകരിച്ച് ജീവിക്കുന്ന കാലമാണ്. പണ്ടത്തുപോലെ എന്താണ്, ഒരു വാർഡിൽ ഒരു വീടെന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴെന്താണ് ഒരു മാറ്റം എന്ന് പറയുന്നത്? സമൂഹത്തിൽ ഒരുമിച്ച് സംഭവിച്ചാലേ പറ്റും. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഒരു ആശയം വ്യക്തികളെ നന്നാക്കി സമൂഹത്തെ നന്നാക്കുക എന്നുള്ളതാണ്, ഒരു പഴയ ആശയമാണ്. ഇന്നങ്ങനെയല്ല, സമൂഹം തന്നെ നന്നാവണം. അപ്പോ ആ സമൂഹത്തിന്റെ മാറ്റവും വ്യക്തിയുടെ മാറ്റവും ഒരുമിച്ച് നടക്കുന്നു. അല്ല, വ്യക്തി മാറി സമൂഹത്തെ മാറ്റുക എന്നുള്ള ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ അത് നടക്കത്തില്ല. അപ്പോ എന്ത് ചെയ്യണം? വ്യക്തികൾ മാറണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും വരണം. അപ്പോ ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായി വരുമ്പോ എന്താണ്, അങ്ങനെ ഒരു ആശയത്തെ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നു. അല്ലാതെ സമൂഹത്തിൽ നിന്ന് മാറിയെന്ന് ഒരു വ്യക്തി മാത്രം നന്നാകുക എന്ന് പറയുന്നത് നടക്കത്തില്ല. കാരണം ഇത് സമൂഹത്തിൽ നിന്ന് ആർക്കും മാറിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയായാലും നമുക്ക് ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടേ നിൽക്കാൻ പറ്റും. അതിന്ന് മാറാൻ പറ്റില്ല. അപ്പോ പുറമേ നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഒരു പരിവർത്തനം കൊണ്ടേ അതൊക്കെ സാധിക്കും. ആന്തരികമായ പരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മൊത്തം സംഭവിക്കും. സംഭവിച്ചാലേ പറ്റും. പിന്നെ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത് എന്താണ്? വ്യക്തിപരമായ ഒരു ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണ് ആത്മീയത എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്താണ് മറ്റത്? നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെ മറ്റുള്ളവരോട് പൊരുത്തപ്പെടുക, യോജിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് എന്താണ്? വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ആശ്രമത്തിൽ വന്ന് നിങ്ങൾക്ക് ആത്മീയമായ ഒരു അറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തിപരമായ ഒരു ശാന്തി സമാധാനമൊക്കെ അതുകൊണ്ടുണ്ടാവും, ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ താൻ വ്യക്തിയല്ല, താൻ സമൂഹമാണ്. അപ്പോൾ അവിടെ സമൂഹമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിനൊരു വലിയ പങ്കുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ശാന്തി ഇല്ലാതാക്കുകയാണെങ്കിൽ, നമ്മുടെ സ്വസ്ഥത ഇല്ലാതാക്കുകയാണെങ്കിൽ അതൊരു വിഷയം, ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ അവിടെ സാമൂഹിക ബന്ധങ്ങൾ എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഒരു സമൂഹത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങള് കുറച്ചുപേരെ വിളിച്ചിരുത്തിട്ടൂടെ അച്ചടക്കം പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാം എന്നുള്ള ആശയം നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടത്. ഇവിടെ വേണ്ട കൗൺസിലിംഗ് ആണ്. ആ കൗൺസിലിംഗിലാണ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്. അല്ല, കൗൺസിലിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേ. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകും. പിന്നെ നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുന്നതിന് അർത്ഥമില്ല, അവര് നമ്മളെ കുറ്റം പറയുന്നതിനും അർത്ഥമില്ല. പക്ഷെ ഒരു പൊതു അവയർനെസ് ഉണ്ടാവണമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ കാര്യം. ആ രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കണം. പഴയ കാലമല്ല, പഴയ തലമുറയല്ല, പഴയ ആശ്രമങ്ങളല്ല, ഇത് പുതിയ കാലമാണ്, പുതിയ വ്യക്തികളാണ് എന്നുള്ള മനസ്സിലാണ്. നിങ്ങൾക്കൊരു സമൂഹത്തേക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കിയാലും ദിനാക്കില്ല. അപ്പൊ എല്ലാവരിലും അത് ഉണ്ടാവണം, എല്ലാവരിലും എങ്ങനെ ഉണ്ടാവണമെന്ന് ചിന്തിക്കണം. അപ്പൊ എല്ലാവരിലും അത് ഉണ്ടാവണമെങ്കിൽ എന്താണ്? അവിടെ പ്രജകളും യജമാനന്മാരുമായിട്ട് ജീവിച്ചാൽ അത് നടക്കില്ല. മനസ്സിലായോ? കുമാരനാശാന്റെ കാലത്ത് അത് നടക്കത്തില്ല. അന്നാണ് പ്രജകളും യജമാനന്മാരും. പ്രജകളും യജമാനന്മാരും അല്ല വേണ്ടത്. ഗുരു പറഞ്ഞതുപോലെ പിന്നെ ആരാ വേണ്ടത്? സഹോദരന്മാര്, അതാ വേണ്ടത്. മനസ്സിലായോ? സഹോദരന്മാരാണ് വേണ്ടത് ഒരു സമൂഹത്തിൽ, അല്ലാതെ യജമാനന്മാരും പ്രജകളും അല്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടാവണം. അത് ഇന്ന് അത് ആവശ്യം. ഇതാണ് 10-40 കൊല്ലം മുമ്പ് ഞാൻ ഈ ആശ്രമങ്ങളിൽ വരുമ്പം അന്നുണ്ടായ വ്യക്തികളും അന്നത്തെ സാഹചര്യവും എല്ലാം ഇന്ന് മാറിപ്പോയി. അന്നത്തെ ജീവിതം ഇന്നത്തെ ഈ ആശ്രമത്തിൽ അന്നത്തെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എന്തുകൊണ്ട്? ആ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം. മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ ശാന്തി സമാധാനം എനിക്ക് ഒരു വ്യക്തി ഒരു 10-20 വർഷം സ്കൂള് കോളേജൊക്കെ വിദ്യാഭ്യാസം നടത്തി, അപ്പൊ സ്വന്തം കാര്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ പെട്ടുപോയിരിക്കാം. അതൊക്കെ ശരി, നമ്മളിപ്പോ അതിനെ കുറിച്ചല്ല പറയുന്നത്. ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുന്ന അതിനെ കുറിച്ചല്ല, നമ്മൾ എങ്ങനെ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പരസ്പരം എങ്ങനെ പെരുമാറണം, അക്കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മറ്റത് വേറെ വിഷയമാണ്, അത് പറഞ്ഞ ശരി തന്നെയാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞിരിക്കുന്നു അതുമായിട്ട് ബന്ധം സംബന്ധിച്ചിടത്തേക്ക് പുതിയ തലമുറയെ അച്ഛനും അമ്മയും അവരുടെ കാലഘട്ടത്തിൽ ആശ്രമങ്ങളായാലും മോശമാണ്. ആശ്രമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണ്, ഈ നിങ്ങൾ മുതിർന്നു വരുന്നത് നിങ്ങൾ മുതിർന്നു വരുന്നതോറും നിങ്ങൾ സാഡിസ്റ്റുകളായി മാറുകയാണ്. സാഡിസ്റ്റുകളാകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചു, അതങ്ങനെ ആയിരിക്കുമല്ലോ. ആശ്രമങ്ങളൊക്കെ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരെയായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു. അതുകൊണ്ട് ഇനി വരുന്നവനും എന്നെക്കാൾ കൂടുതൽ ത്യാഗവും കഷ്ടപ്പാടും അനുഭവിക്കണം, എന്നാലേ എനിക്ക് സംതൃപ്തിയുള്ളൂ. അതിനാണ് സാഡിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ത്യാഗവും ഒക്കെ വേറെത്തന്നെ തമ്മിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഈ ഇവിടുത്തെ സ്വാമിമാർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ സ്വാമിയെ കുറിച്ച് തന്നെ ഞാൻ പറയാം. അത് തന്നെ നോക്കിപ്പോ അങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് അയാൾ എന്തെങ്കിലും ശരിയല്ല രീതി പോകുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ അയാളെ വിളിച്ച് അടുത്തിരുത്തി സമാധാനമായിട്ട് എന്താണ് നിന്റെ പ്രശ്നം, അത് ഇവിടെ ഈ രീതി വേണം എന്ന് പറഞ്ഞു കൊടുക്കാനാണില്ല. അയാളെ പക്ഷത്തിന് ചില പ്രശ്നങ്ങൾ കാണുമായിരിക്കും, അയാളെ മനസ്സിലാക്കുന്നില്ലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അയാളെ ഒരു കുറ്റവാളിയായി കാണുകയും അയാളെ ബഹിഷ്കരിക്കാൻ നോക്കിയല്ല വേണ്ടത്. എന്തുകൊണ്ട്? അയാൾ കുറ്റവാളിയാണെങ്കിൽ ബഹിഷ്കരിക്കണം. അയാളുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ആർക്കും മനസ്സിലാക്കാം. അയാൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അയാളെ ഉൾക്കൊള്ളുക, അങ്ങനെയുള്ള ഒരു നിലപാടല്ല ഇവിടെ. മറിച്ച് അങ്ങനെ ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി ഭാവിയിൽ ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ഒരു പ്രതിയോഗിയാകി തീരുമോ എന്നുള്ള ഭയമാണ് പലരുടെയും മനസ്സിൽ. നമ്മുടെ സ്ഥാനം പോകും, ഇങ്ങനെയൊക്കെയാണ് ഭയക്കുന്നത്. ആ അതാണ്, അങ്ങനെ ഭയമുള്ളവരെന്ത് ചെയ്യണം, ഈ സ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയുള്ള വരുന്ന ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഇവർ സ്വസ്ഥമായിരുന്നു എവിടെയെങ്കിലും ഇരുന്ന് രാമരാമ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സൗകര്യമുണ്ടല്ലോ. അവരെ എന്താണ് ബഹിഷ്കരിക്കാനും പുറന്തള്ളാനുമുള്ള യുക്തികളല്ല ആലോചിക്കേണ്ടത്. അവരുടെ എന്തെങ്കിലും ക്വാളിറ്റി, അത് ഒരു വ്യക്തിയുടെ എന്ത് ക്വാളിറ്റി ഉണ്ട് അവനെ, അത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? ഇതെല്ലാം സാഡിസ്റ്റുകളല്ലേ? സാഡിസ്റ്റുകളാണ് മൊത്തം. മറ്റുള്ളവനെ കഷ്ടപ്പെടുത്തിയിട്ട് അത് അതിൽ ആനന്ദിക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട അതുകൊണ്ട്? പക്ഷെ അകാര്യത്തിലുണ്ടല്ലോ. ഇപ്പൊ ശാശ്വാനന്ദ സ്വാമി, ഞാൻ പല കാര്യങ്ങളിലും സ്വാമിയോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും എനിക്ക് യോജിപ്പുള്ള ഒരു വ്യക്തി എന്നുള്ളതിന് എനിക്ക് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ ഇവിടുത്തെ കഞ്ഞി കുടിച്ച് എന്റെ വയറുപോലും കേടായി. നിരന്തരം പറയുമായിരുന്നു, വേറെ ഭക്ഷണമൊന്നുമില്ല, അൾസറായി സ്വാമി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ബ്രഹ്മചാരികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. സ്വാമി ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല സംവിധാനം ചെയ്യണം. അന്ന് നമുക്ക് തന്ന ആള് ഇപ്പൊ സന്യാസിയായപ്പോ ആ ബ്രഹ്മചാരികൾക്ക് ഇല്ലാതാക്കി. അതാ ബോധമുണ്ട്. അപ്പൊ ശരി, അപ്പൊ പറഞ്ഞു എന്താണ്, ഒരു വ്യക്തിയെ, ഞാനൊരു വ്യക്തി അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ആളല്ല, ശരിയുണ്ടെങ്കിൽ ശരി എന്ന് പറയും. അപ്പോ കൊടുക്കണമെന്ന് പറഞ്ഞു സ്വാമി അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. അല്ല, എന്റെ കഴിവുകൊണ്ടൊന്നും നടന്നതല്ല, കാരണം അന്ന് മൊത്തം എല്ലാം സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോ എന്താണ്, താൻ കഷ്ടപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവരും കഷ്ടപ്പെടണമെന്നുള്ള സാഡിസ്റ്റ് മനോഭാവമല്ല. താൻ കഷ്ടപ്പെട്ടത് ശരി എന്നാ ഇനി വരുന്നവർ കഷ്ടപ്പെടരുതെന്ന് പറയുന്ന ഒരു പോസിറ്റീവായ മനോഭാവമാണ് അത് സ്വാമി കാണിച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ബ്രഹ്മചാരികൾക്ക് ഒന്നും പിന്നെ ഭക്ഷണത്തെ കുറിച്ച് കംപ്ലയിന്റ് ചെയ്യേണ്ടി വന്നില്ല. അത് എന്റെ കഴിവുകൊണ്ട് നടന്നതല്ല, സ്വാമിയുടെ അധികാരമുള്ളതുകൊണ്ട് സ്വാമി ഇരിച്ചു. പക്ഷെ അതിനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യുമ്പോ ഇതിനകത്ത് വേറൊന്നും കൂടെ ഉണ്ട് കേട്ടോ, ഇതതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. അതിന്റെ നെഗറ്റീവ് സൈഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇങ്ങനെ കുറെ എണ്ണത്തിലൂടെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നാളെ യോഗന്മാരെയൊക്കെ എന്ന് വരുന്ന ഒരു ഗൂഢലക്ഷ്യം എന്റെ അകത്തുണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ അത് ശാശ്വതിയാനന്ദ മോഡലാണ്. എന്താണ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇത് ചെയ്തു. ആ പോസിറ്റീവ് സൈഡ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, സ്വാമി അങ്ങനെ ചെയ്യാനുള്ള കാര്യം തന്നെ. പക്ഷെ അതിന്റെ ഉള്ളിലൊരു ക്രൂക്കഡ്നെസ് കൂടെ ഉണ്ട്. എന്താണ്, അപ്പോ എന്നും നമുക്ക് വിധേയത്വമുള്ള കുറെ ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, എന്തിനാണ് വിധേയത്വമുള്ള ആൾക്കാർ സൃഷ്ടിക്കുന്നത്? എന്ന് വെച്ചാ ഈ പറയുന്ന പോലെ താൻ ചില കാര്യങ്ങൾക്ക് ഗുണഭോക്താവാണ്. അത് നിലനിർത്താനും തന്റെ സ്വേച്ഛാവിഹാരങ്ങൾക്കും എല്ലാം അനുയായികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കുതന്ത്രം കൂടെ അറിയ ഉണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് പിന്നീട് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ രണ്ടും മനസ്സിലാക്കണം. എന്താണ്, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റുമ്പോ ഈ ആനുകൂല്യം തരുന്നവന്റെ മനസ്സിൽ എന്താണ് കുറച്ച് വളഞ്ഞുകൂടെ ചിന്തിക്കണം. നേരെ ചിന്തിച്ചാ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എല്ലാ വശവും നമ്മൾ ചിന്തിക്കണം. അല്ല, അത് പോട്ടെ, ആവശ്യം നീക്കട്ടെ. ഞാൻ ഇതിന്റെ പിന്നിലുള്ള ആശയമാണ് പറയുന്നത്. ബാക്കി പറഞ്ഞ ഇവിടുത്തെ പൊളിറ്റിക്സ് ആവും. അപ്പൊ അല്ല, ഞാൻ പറയുന്ന അതല്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി എന്താണോ, ഒരിക്കലും ആരുടെയും കയ്യിൽ ചട്ടുകമാകരുത്. ഒരു നേരിന് വേണ്ടി നിൽക്കുക, ശരിക്ക് വേണ്ടി നിൽക്കുക. മനസ്സിലായോ? എന്താണോ ശരി, എന്താണോ നല്ലത്, നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുക. വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരിക്കലും നിൽക്കരുത്. പ്രസ്ഥാനത്തിന്റെ നന്മ എന്താണ്, അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കരുത്. നമ്മുടെ സ്വാർത്ഥതയെ പ്രസ്ഥാനത്തിന്റെ നന്മയെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സ്വാർത്ഥതയല്ല പ്രസ്ഥാനത്തിന്റെ നന്മ എന്ന് പറയുന്നത്. പ്രസ്ഥാനത്തിന്റെ നന്മയെന്ന് പറയുന്നത് നമ്മുടെ നിസ്വാർത്ഥതയായിരിക്കും. അതായിരിക്കും പ്രസ്ഥാനത്തിന്റെ നന്മ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു മാറ്റങ്ങൾ ക്രമേണയെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുത്തുള്ളൂ. അവരുടെ കാര്യങ്ങൾ ഇതിനാണ് പറയുന്നത് അൺഎത്തിക്കൽ ലോബിയിങ്. നമ്മുടെ രാജ്യത്തിലും ഇന്ത്യയിലും നമ്മുടെ പൊളിറ്റിക്സിലും ലോകത്തിലും എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഇവർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇതിനാണ് അൺഎത്തിക്കൽ ലോബിയിങ് എന്ന് പറയുന്നത്. എത്തിക്കൽ ലോബിയിങ് ഉണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പൊതു ജനാഭിപ്രായം രൂപീകരിക്കുകയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഈ പറയുന്നത് അൺഎത്തിക്കൽ ലോബിയിങ് ആണ്. എത്തിക്കൽ ലോബിക്ക് എപ്പോഴും പരാജയം. അത് ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അത് അതിന് ചില വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്തിക്കൽ ലോബിയിങ്, ഇപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി വരുന്നു. ഈ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്? പരിസ്ഥിതിവാദികൾ ഒന്ന് പറയുകയാണ് ഇത് ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമാണെന്നുള്ളതിനുള്ള അതിന്റെ സാമൂഹിക ആഘാത പഠനം നടത്തി അതിന്റെ ശരിയായ ഡേറ്റകൾ കൊണ്ടുവന്ന് മനസ്സിലായോ ജനപ്രതിനിധികളെയും സർക്കാരിനെയൊക്കെ സ്വാധീനിച്ചിട്ട് ഇത് ഗുണത്തെക്കാൾക്ക് ഏറെ ദോഷം ചെയ്യുമെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അത് എന്താണ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് ഗുണം ഇന്നതാണ് ദോഷം എന്നുള്ളത് ശരിയായ റിസർച്ച് നടത്തി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നതിനാണ് എത്തിക്കൽ ലോബിയിങ് എന്ന് പറയുന്നത്. പരിസ്ഥിതിവാദികളും മറ്റും ചെയ്യുന്നു അല്ല. ഇനി വേറെ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ കൃത്രിമമായ ഡേറ്റകൾ ഉണ്ടാക്കി ഇത് ഗുണമാണെങ്കിലും ദോഷമാണ്, അതുകൊണ്ട് ഇത് വരാൻ പാടില്ല എന്ന ബിസിനസ് താല്പര്യം കൊണ്ട് വേറെ എന്തെങ്കിലും സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിനെ പറയും അണ്ണത്തിക്കൽ ലോബി. അപ്പൊ ഇത് രണ്ടും നടക്കും. അപ്പൊ ഒരേ കാര്യം തന്നെ ഇവിടെ ഒരു ഫാക്ടറി വരെയാണ്. എത്തിക്കൽ ലോബിങ് ആണെങ്കിൽ എന്താണ് അത്, ആ ഫാക്ടറി കൊണ്ട് ഗുണമായിരിക്കും, ദോഷം വരത്തില്ല. അവിടെ അണ്ണത്തിക്കൽ ലോബിങ് ആണ് നടത്തുകയാണെങ്കിൽ ആ ഫാക്ടറി എന്താണ് അത് ദോഷമായിരിക്കും. അപ്പൊ ഇത് ചെയ്യുന്നവരുടെ ഒരു ഇതാണ്. അപ്പോ ഈ അണത്തിക്കൽ ലോബിങ്ങിൽ വരുന്ന എന്താണ് പ്രഷർ, ഈ പറയുന്ന പോലെ സെൽഫിഷ് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് അധികാരികളിലോ ജനപ്രതിനിധികളിലോ ഒക്കെ പ്രഷർ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയിട്ട് മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യത്തെ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക, അതാണ് അണത്തിക്കൽ ലോബിങ്. നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന ഈ ചെറു ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത് ഈ അണത്തിക്കൽ ലോബിങ്ങൾ. അപ്പൊ അവർക്കറിയത്തില്ല അത് എന്താണ്, നമ്മുടെ താല്പര്യമാണോ അതോ പ്രസ്ഥാനത്തിന്റെ താല്പര്യമാണോ എന്ന് അവർ വിചാരിക്കുന്ന, അവർ ചെയ്യുന്ന എന്തോ വലിയ മിടുക്കുള്ള ഒരു കാര്യമാണ്, സാമർഥ്യമാണ്, അവർ കഴിവുള്ളവരാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താണ് അത് ഫാക്ട് ബേസ്ഡ് അതാണ്. എത്തിക്കൽ ലോബിങ് എന്ന് പറഞ്ഞപ്പോൾ ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. അവരെന്താണ് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അണ്ണെത്തിക്കൽ അങ്ങനെയല്ല, അവിടെ ഫാക്ട് കാണത്തില്ല, എവിഡൻസ് കാണത്തില്ല, ഇവരുടെ മാനിപ്പുലേഷനാണ്, അതുകൊണ്ടാണ് അവർ നടത്തുന്നത്. അതൊക്കെ ഈ നമ്മളെ ഈ ചെറിയ ഗ്രൂപ്പുകൾക്കുള്ളിലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതിനെ കുറിച്ച് അവർക്ക് ഇതെന്തോ ഒരു കഴിവാണെന്ന് ബോധമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ശരിയാണ്. നമ്മൾ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിഹാരം. അല്ല, അതിന് വേറെ പരിഹാരമൊന്നുമില്ല. ഗവൺമെന്റ് തലത്തിൽ ഈ അണ്ണത്തിക്കൽ ലോബിങ്ങിന് അവര് കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എത്തിരക്കാർക്കും ഇങ്ങോട്ട് കടന്ന് ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള സ്ട്രിക്ട് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെക്കും, നിയമങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഇവർക്ക് കയറി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഗവൺമെന്റ് തലത്തിലൊക്കെ അതിനെ പരിഹരിക്കുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെയുള്ള അണ്ണെത്തിക്കൽ ലോബിങ് നടത്തുകയാണെങ്കിൽ ശരിയായ, അതാണ് ഞാൻ പറയുന്നത്, ശരിയായ പെരുമാറ്റച്ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അതാണ് റൂൾസ് ഇതിനകത്ത് പറ്റാമെന്നുള്ള റൂൾസ് വെച്ചിട്ട് ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കണം. അതിന് ശരിയായ പെരുമാറ്റച്ചട്ടം അവരുടെ ഇടയിൽ ഉണ്ടാക്കണം, അതാരും ലംഘിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു അപ്പൊ നമസ്കാരത്തെ പറഞ്ഞ് തുടങ്ങിയാണ് ഇവിടെ എത്തി. ശരി.